തന്നെയോ അർത്ഥവും ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. വിശ്രുതാനന്ദ സ്വാമി കുഴപ്പമില്ല. അപ്പൊ അതിന് പിന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ചിത്ത് അല്ലെങ്കിൽ അറിവ് അനുഭവ രൂപത്തിൽ നിലനിൽക്കുന്നു, അതിന് മാത്രമേ അങ്ങനെ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി പറയാൻ പോകുന്ന ഇവിടെ അറിയണം എന്താണ്? ജ്ഞാനമേകം ഹി നിരുപാധികം സ്വപാധികം തത് അഹങ്കാരാധിഹീനം യത് ജ്ഞാനം തം നിരുപാധി അന്തയാന്ത ബഹിരസ്തിയ ദൈവം ഇതന്തയ ഭാനവൃത്യാന്വിതം യത്തജ്ഞാനം സ്വപാധികം മത് കേട്ടിട്ടുണ്ടോ? വരാൻ പോകുന്നതാണ്. അപ്പോ ചിത്തം എന്ന് വെച്ചാൽ ഞാനും തന്നെ, പക്ഷെ അതും ഇവിടെ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ രണ്ടു തരത്തിലുണ്ട്, നിരുപാധികവും സ്വാഭാവികവും. ഇവിടെ ചിതേവ അബാധി ചിത്ത് അനുഭവ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായ ജ്ഞാനമാണ്. അതിനാണ് ഗുരുചിന്മയം എന്ന് പറയുന്നത്. ഇനി നിരുപാധികമായ ജ്ഞാനമുണ്ട്. നിരുപാധികമായ ജ്ഞാനം അത് ആർക്കും വെളിപ്പെടുന്ന ജ്ഞാനമല്ല. ആ നിരുപാധികമായ ജ്ഞാനത്തെ കുറിച്ചാണ് ഗുരു പറയുന്നത്, അറിവിനെയും അറിയാനും ആരുമില്ല. അതും പറയുന്നുണ്ട്, അറിവിനെ ആർക്കും അറിയാൻ പറ്റില്ല എന്ന് പറയും. അതാണ് നിരുപാധിക ജ്ഞാനം എന്ന് ഗുരു പറയുന്നത്. നിരുപാധികം എന്ന് വെച്ചാൽ ആ അറിവിനെ അറിയുന്നതിനുള്ള സാമഗ്രികളൊന്നുമില്ല, അങ്ങനെയും അറിവ് നിൽക്കും. അദ്വൈതത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അദ്വൈതി അങ്ങനെ ഒരു അറിവിനെ സ്വീകരിക്കുന്നു. അപ്പൊ അറിയുന്നതിനുള്ള സാമഗ്രി എന്താണ്? പ്രധാനമായിട്ടും അറിയുന്നതിനുള്ള സാമഗ്രി അങ്ങനെ കേട്ടില്ല എന്ന്. ആ ഇന്ദ്രിയങ്ങളെന്ന് പറയാം, ശരിയാണ്. പിന്നെ അന്ധകരണം പ്രധാനമായിട്ട് വരുന്നത് അന്ധകരണമാണ്. ഇന്ദ്രിയങ്ങൾ വരുവാനോടൊപ്പം അന്ധകരണത്തിലൂടെയാണ് നമ്മൾ അറിവിനെ അറിയുന്നതാണ്. അഹന്തയ അന്തർ അന്ധകരണത്തിന്റെ ഭാഗമാണ് അഹന്ത. ബഹിരസ്ഥി ഇതന്തയ പുറമേ ഇത് എന്നിങ്ങനെ അറിവിനെ ഉള്ളിലറിയുന്നത് അഹം ഞാൻ എന്ന് അറിവിനെ ഉള്ളിലറിയുന്നു. അറിവിനെ പുറമേ അറിയുന്നത് ഇത് എന്നറിയുന്നു. ഇതിനെ കുറിച്ച് ഒരു പലയിടത്തും പറയുന്നുണ്ട്. ഈ അറിവിന്റെ ഈ രണ്ട് ഭാഗങ്ങളെ കുറിച്ച്, അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായവരും അതിനോടൊരു ഇദന്തവാമയായി വരും. അവിടെയും പറയുന്ന ഇത് തന്നെയാണ്, അന്തർ ബഹിർവദാസി, ഉള്ളിലും പുറമേയും പോലെ അനുഭവപ്പെടുന്നത്. ആ ഉള്ളിൽ അനുഭവപ്പെടുന്ന എങ്ങനെ? അഹന്തയ അന്തർ. പുറമേ അനുഭവപ്പെടുന്ന എന്ത്? എങ്ങനെ? ഇദന്തയ. അപ്പോ ഇതിനൊക്കെ എന്തുണ്ട്? ഉപാധിയുണ്ട്. ഉപാധി എന്ന് വെച്ചാൽ അറിയാൻ സഹായിക്കുന്ന സാമഗ്രികളാണ് ഉപാധി എന്ന് പറയുന്നത്. എന്തൊക്കെ കൊണ്ട് അറിയാമോ അറിയാം. അപ്പൊ നമ്മുടെ അറിവിനെ അഹമെന്നറിയാൻ കഴിയുന്ന, അതിന് സഹായിക്കുന്ന ആ സാമഗ്രിയാണ് അന്ധകരണം. ഇത് എന്നറിയാൻ സഹായിക്കുന്നതാണ് ഇതം വൃത്തി. ാണ് അഹന്തയാന്ത. ഇദന്തയാ ബഹർ എന്ന് പറഞ്ഞു. അപ്പോ ഞാനെന്നും ഇതെന്നും അറിയുന്നു എന്നർത്ഥം. അറിവിന് രണ്ടു തരത്തിലറിയാം. അപ്പോ അറിവ് എവിടെയായാലും ശരി, അറിവ് എന്ന് പറഞ്ഞ അനുഭവം, അറിവ് അനുഭവം രണ്ടോ ഒന്ന് വ്യത്യാസം. നമുക്ക് അനുഭവം വേണമെന്ന് പറഞ്ഞാൽ അറിവ് വേണമെന്ന് തന്നെ അർത്ഥമുണ്ട്, വേറെ അർത്ഥമൊന്നും. അറിവ് അനുഭവം എന്ന് രണ്ടെണ്ണം. നിനക്ക് അറിവുണ്ട്, എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അർത്ഥ വ്യത്യാസമൊന്നും. അദ്വൈതികൾ പറയുന്ന അനുസരിച്ച് എന്താണ്? രണ്ടോ ഒന്ന്. അറിവുണ്ടെന്ന് പറഞ്ഞാൽ അനുഭവം ഉണ്ടെന്ന്. അപ്പോ ഇങ്ങനെ നമുക്ക് അറിവ് ഇങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ സാമഗ്രികളും ഉണ്ടെങ്കിലേ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അറിയുന്ന ശുദ്ധമായ അറിവിനല്ല, അഹം വൃത്തിയിലൂടെയും ഇതം വൃത്തിയിലൂടെയും അറിയുന്നത് സ്വാഭാവികമായി ഞാനൊന്ന് ഒരു ഇനി പറയാൻ പോകുന്നതാണ്. അപ്പോ അദ്വൈതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്, വേറെ ആരും ഇത് അങ്ങനെ സ്വീകരിക്കുന്നില്ല എന്നുവെച്ചാൽ വേറെ ദാർശനികൾ. അത് പറയുന്നത് നിരുപാധികമായ ഒരു ജ്ഞാനമുണ്ട്, ഈ സാമഗ്രികളൊന്നും കൊണ്ട് അറിയാൻ വയ്യാത്ത ജ്ഞാനം. അങ്ങനെ നിരുപാധികമായ ഒരു ജ്ഞാനമുണ്ടെന്ന് എങ്ങനെ അറിയാം? അറിയാൻ പറ്റാത്തതായിരുന്നു. എങ്ങനെ അറിയും? കേട്ടില്ല. സമാധിയിൽ അറിയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. സമാധിയിൽ അറിയുന്നത് വൃത്തി കൊണ്ടാണ് എന്നാണ് യോഗികളും മറ്റും പറയുന്നത്. ഈ പറയുന്ന പോലെയുള്ള അന്ധക്കരണ വൃത്തി കൊണ്ടാണ് സമാധി ജ്ഞാനം ഉണ്ടാകുന്നത്. സമാധിയിലെ വൃത്തികളെല്ലാം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അറിയുന്നവൻ, അറിയപ്പെടുന്നവൻ എന്നുള്ള ആ ഭേദമില്ല. പിന്നെ അറിയുന്നവരാരും അവിടെ ഇല്ല. അതിന് സ്വയം പ്രകാശം എന്ന് പറയും. സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിന്റെയും സഹായത്തോടുകൂടി പ്രകാശിക്കാത്ത. അഗ്നി എന്ന് പറയുന്നത് സ്വയം പ്രകാശമല്ല. എന്തുകൊണ്ട്? അത് വിളക്ക് വേണം, തിരി വേണം, എണ്ണ വേണം, ഒരുപാട് സാധനങ്ങൾ വേണം. എന്നാല് അഗ്നി പ്രകാശിക്കത്തുള്ളൂ. അഗ്നി എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷെ അറിവെന്ന് പറയുന്നത് സ്വയം പ്രകാശം എന്ന് വെച്ചാൽ ഒന്നിനെയും സഹായത്തിന് സ്വീകരിച്ചുകൊണ്ട് അല്ല അത് അറിവ്, അറിവായി നിലനിൽക്കുന്നത്. അതിന് കേവലമായ അറിവെന്ന് പറയും. അത് പിന്നെ എങ്ങനെ അറിയാം അങ്ങനെ ഒരു അറിവുണ്ടെന്ന്? Mm-hmm. സുഷുതിയിൽ അങ്ങനെ ഉപാധികളെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു അറിവിനെ അറിയുന്നുണ്ട്. അപ്പൊ ജാഗ്രത ഒന്നെങ്ങനെ അറിയും? സുഷുതിയിൽ ഉപാധികളെല്ലാം വിട്ട് നിൽക്കുന്ന അറിവിനെ അവിടെ അറിയാൻ പറ്റുന്നില്ല. പിന്നെ ജാഗ്രത ഒന്നെങ്ങനെ അറിയും? എവിടെയാണോ അതുള്ളത് അവിടെ അത് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ജാഗ്രത ഒന്നെങ്ങനെ അറിയും? സുഖമായി ഉറങ്ങിയെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ അറിവിനെ അറിയുന്നു എന്നുള്ളതാണ്. സുഖമായി ഉറങ്ങിയെന്ന് പറയുന്നത്, സുഖമായി ഉറങ്ങിയെന്ന്, സുഖമായി ഉറങ്ങി എല്ലാവരും പറയും. അതിന് അദ്വൈതമൊന്നും വേണ്ട, എല്ലാ മനുഷ്യരും പറയും സുഖമായിട്ട് ഉറങ്ങി. അതുകൊണ്ട് അവിടെ നിരുപാധികമായ അറിവിനെ അറിഞ്ഞു എന്നെന്താ എങ്ങനെ പറയാൻ പറ്റും? ആ പിന്നെ എങ്ങനെ പറയുന്നു അങ്ങനെ ഒന്നുണ്ടെന്ന്? നിരുപാധികമായ അറിവുണ്ടെന്ന് പറയുന്നു, അതിനെങ്ങനെ പറയും? അറിയാൻ പറ്റാത്തതിനൊന്ന് നമുക്ക് അറിയാനേ പറ്റില്ല എന്ന് പറയും. പിന്നെ ഉണ്ടെന്ന് അങ്ങനെ പറയും? അറിയാൻ പറ്റിയാലല്ലേ ഉണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? ഒന്ന് അദ്വൈതികൾ പറയുന്നതാണ്, ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ട് പറയും, വേദത്തെ വ്യാഖ്യാനിച്ചിട്ട് പറയും അങ്ങനെ ഒന്നുണ്ട്. പിന്നെ യുക്തി, യുക്തി ഉപയോഗിച്ച് പറയും. എന്താണ് യുക്തി? ഇങ്ങനെ ഒരു സ്വാഭാവികമായ അറിവ് വേണമെങ്കിൽ, അങ്ങനെ ഒരു അറിവുണ്ടാകുന്നതിന് ഇതിന്റെ പിന്നിൽ നിരുപാധികമായ ഒരു അറിവ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു യുക്തി. അത് അദ്വൈതിയുടെ യുക്തിയാണ്, മറ്റുള്ളവരെ നോങ്ങിയിരിക്കും. മറ്റുള്ളവർ പറയും ഇങ്ങനെ ഈ സ്വാഭാവികമായ ഈ അറിവിന് വേറെ അങ്ങനെ ഒരു നിരുപാധികമായ അറിവിന്റെ ആവശ്യമൊന്നുമില്ല. മറ്റു ദാർശനികന്മാരും അത് അംഗീകരിക്കില്ല. അദ്വൈതി പറയും സ്വാഭാവികമായ അറിവിന് വേറെ നിരുപാധികമായ ഒരറിവ് ഉണ്ടായാലേ പറ്റൂ എന്നവരങ്ങ് ഉറപ്പിച്ച് പറയുകയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾ ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞുതരാം അങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ അനുഭവരൂപത്തിൽ നിൽക്കുന്നു അറിവെന്ന് പറയുമ്പോൾ അത് ശുദ്ധമായ അറിവല്ല, നിരുപാധികമായ അറിവല്ല, യഥാർത്ഥത്തിലുള്ള അറിവല്ല അത്. ഇതൊരു മായം ചേർന്ന അറിവാണ് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മായം ചേർന്ന അറിവായതുകൊണ്ടാണ് പറയുന്നത് മായ കൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു പറയുന്നത്. അത് അതിനാണ് ഈ പറയുന്നത്. അപ്പൊ ആ അറിവെന്ന് പറയുന്നത് ശുദ്ധമല്ല എന്ന് വെച്ചാൽ അത് ജഡവുമായി കലർന്ന ഒരറിവാണ്. അതുകൊണ്ടാണ് ചിന്മയം. ചിത്തിനവിടെ അറിവിന് ആധിക്യമുണ്ടെന്നേ ഉള്ളൂ, അറിവ് മാത്രമല്ല. ചിന്മയം എന്ന് പറഞ്ഞാൽ അതാണ്, ചിത്തിനവിടെ ആധിക്യമുണ്ട്, അറിവ് കൂടുതലായിട്ടത് ഉണ്ട് എന്ന് വെച്ചാൽ അറിവിനെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അറിവിനെങ്ങനെ അറിയുന്നു? ഞാൻ അറിയുന്നു എന്നിങ്ങനെ അറിയുന്നു. അപ്പൊ അവിടെ ജഡവും കലർന്നിട്ടുണ്ട്, ചിത്തവും ഉണ്ട്. അപ്പൊ ശുദ്ധമായ ഒരറിവ് എന്ന് അദ്വൈതി സ്വീകരിക്കുന്ന എന്തുകൊണ്ട്? കാരണം എന്തൊക്കെ ഭൗതികമായ അറിവുകൾ കൊണ്ടുവന്നാലും മനുഷ്യൻ എന്തൊക്കെ കണ്ടെത്തി കഴിഞ്ഞാലും അദ്വൈതി പറയും അറിവിനെ കുറിച്ച് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ സിദ്ധാന്തം ഉണ്ടാക്കിയാലും ശരി, നിങ്ങൾ കണ്ടുപിടിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കുന്ന അറിവ് എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു അറിവുണ്ടാകും, അതിൽ നിന്നാണ് അറിവ് ഇങ്ങോട്ട് വരുന്നത്. ആ അറിവ് അതിനാണ് നിരുപാധിക ജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. ആധുനികമായ സയൻസ് ഒക്കെ പറയും എന്താണ് ബ്രെയിൻ ഉണ്ടാക്കുന്നതാണോ അറിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്വൈതിക്ക് പ്രശ്നമൊന്നുമില്ല. അദ്വൈതി എന്ത് പറയും? ആ നിങ്ങളുടെ ബ്രെയിൻ ഒരറിവ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അറിവ് എവിടുന്ന് വന്നു? അതിന്റെ പിന്നിലുള്ള ശുദ്ധമായ അറിവ് ബ്രെയിൻ എന്ന് പറയുന്ന സാമഗ്രിയിലൂടെ പുറത്തു വന്നതാണ്. അതിന്റെ പിന്നിലൊരു ശുദ്ധമായ അറിവുണ്ടെങ്കിൽ ബ്രെയിനിലൂടെ ഒരു അറിവ് വരത്തുള്ളൂ. ബ്രെയിൻ അറിവിനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്വതന്ത്രമായിട്ട് അതിനകത്തുള്ള രാസപ്രവർത്തനങ്ങളുണ്ടോ അതിനകത്തുള്ള വൈദ്യുതി പ്രവാഹം കൊണ്ടോ ഒന്നും ഒരു അറിവിനെ ഉണ്ടാക്കുന്നതല്ല. സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല അറിവ്. പിന്നെ എന്താണ് ബ്രെയിനിനകത്ത് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ രാസപ്രവർത്തനങ്ങൾ നടക്കാം, വൈദ്യുത പ്രവാഹങ്ങൾ ഉണ്ടാകാം. അതൊക്കെ സംഭവിക്കുമ്പോൾ എന്ത് വരുന്നു? ഇതിന്റെ പുറകിൽ ഒരു നിരുപാധികമായ അറിവുണ്ട്. ആ അറിവ് ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി ബ്രെയിനിലൂടെ പ്രകടമാകും. ആധുനിക സയൻസ് പറയും അത് എമർജ് ചെയ്യുന്നു. എമർജ് ചെയ്യണമെങ്കിൽ എവിടുന്ന് വന്നു? എമർജ് ചെയ്യാന്ന് വെച്ചാൽ പ്രകടമാകുക. പ്രകടമാണെങ്കിൽ അതിനൊരു ഉറവിടമേണ്ടേ? ഉറവിടമായി എന്റെ പിന്നിൽ നിരുപാധികമായ റോഡ്. തത്വവിധിയുടെ നിലപാട് അതാണ് ഗുരു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറ്റു വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നതുപോലെ ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് അറിവിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നു. എന്നുവെച്ചാ മറ്റു വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ്? അതിനെ ഛേദിച്ച് ഛേദിച്ച് പിരിച്ച് പിരിച്ച് പിരിച്ച് പിരിച്ച് പിരിച്ച് പിരിച്ച് പിറകിലോട്ട് പിറകിലോട്ട് പോയി കാമ്പൗണ്ടുകളായി അതിന്റെ പിന്നിൽ എന്തായി മോളിക്യൂളുകളായി അതിന്റെ പിന്നിൽ ആറ്റത്തിന്റെ ഘടകങ്ങളായി അതിന്റെ പിന്നിൽ കോർക്കുകളായി ഇങ്ങനെ പിറകിലോട്ട് പിറകിലോട്ട് പഠിച്ച് പഠിച്ച് അതിന്റെ പിന്നിൽ ഒരു ഊർജമായി പഠിച്ചു പോകും. അപ്പോ എല്ലാത്തിനെയും വിഭജിച്ച് പഠിക്കാം. അങ്ങനെ പഠിച്ചാണ് മനുഷ്യൻ ഈ സ്ഥൂലമായ പ്രപഞ്ചത്തിൽ നിന്ന് ഊർജം വരെ എത്തിച്ചേരുന്നത്. പിരിച്ചു പഠിക്കാൻ പറ്റും. പക്ഷെ അറിവിനെ പിരിച്ചു പഠിക്കാൻ പറ്റുന്നില്ല. അറിവെന്ന് പറയുന്നത് വളരെ സജീവമായി നമ്മുടെ ഉള്ളിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സയൻസിന് അറിവിനെ പിരിച്ചു പഠിക്കാൻ പറ്റുന്നില്ല. അവിടെ സയൻസ് ഇന്ന് വരെയും ഒരു പരാജയമാണ്. എന്തുകൊണ്ട് പിരിച്ചു പഠിക്കാൻ പറ്റാത്തത്? അതിന് അങ്ങനെ പിരിക്കാനുള്ള ഭാഗങ്ങളില്ല അറിവിന്. അറിവിന് ഭാഗം കണ്ടെത്താൻ പറ്റുന്നില്ല. കണ്ടെത്താൻ പറ്റുമെന്നും ഒരു സാധ്യതയും കാണുന്നില്ല. അറിവിന്റെ അംശങ്ങൾ അതിന്റെ ഭാഗങ്ങൾ മറ്റു വസ്തുക്കളെപ്പോലെ പിരിക്കാൻ പറ്റുമെന്ന ഒരു സാധ്യതയും. ബാക്കി നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവും ഇങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ച് പിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അറിവിനെ മാത്രം അത് പറ്റും. അതുകൊണ്ടാണ് അത് പറയുന്ന അറിവിങ്ങനെ പ്രകടമാവുകയാണ്. അത് പ്രകടമാവണമെങ്കിൽ അറിവ് പ്രകടമാകുന്നത് വേണമെങ്കിൽ പറയാം എന്താണ്, അറിവ് പ്രകടമാകുന്നത് ഈ പറഞ്ഞതുപോലെ രാസപ്രവർത്തനങ്ങൾ കൊണ്ടും വൈദ്യുത പ്രവാഹങ്ങൾ കൊണ്ടും അറിവ് പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അവിടെ ഈ സയൻസിന് ഉത്തരം പറയാൻ പറ്റാത്ത കാര്യം എന്താണോ ഈ പറയുന്ന രാസപ്രവർത്തനങ്ങളുടെയും വൈദ്യുത പ്രവാഹത്തിന്റെയും ഒന്നും സ്വഭാവം അറിവിനില്ല. അതിന്റെ സ്വഭാവങ്ങളല്ല അറിവ്, അതിന്റെ ഒരു സ്വഭാവം കാണിക്കുന്നു. അപ്പൊ അതിന്റെ ആ പ്രവർത്തനങ്ങളുടെ ഫലമായി അറിവുണ്ടാകുകയാണെങ്കിൽ അതിന്റെ സ്വഭാവം കാണിക്കുന്നു. അത് സയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് എന്തെങ്കിലും രാസപ്രവർത്തനത്തിന്റെ സ്വഭാവം കൊണ്ടാണ് ഉണ്ടായത്, അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്താണ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ എന്ത് കാണും? ഹൈഡ്രജനും ഓക്സിജനും കാണും. അല്ല, അതൊക്കെ ശരി. ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയും ചേർന്ന് വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ എന്ത് കാണും? ഇത് രണ്ടും കാണും. അതിന്റെ ഒരു സംയുക്തമായിരിക്കും. അത് കൂടിച്ചേരുമ്പോഴത്തേക്ക് എന്തുവരുന്നു? അതിന് ചില ക്വാളിറ്റികൾ അതിൽ പ്രകടമാകും. പക്ഷെ ആ വെള്ളം എന്ന് പറയുന്ന ആ സംയുക്തത്തെ എടുത്തു കഴിഞ്ഞാൽ എന്ത് കാണും? ഓക്സിജൻ കാണും. അത് ചില പുതിയ സ്വഭാവങ്ങൾ അതിൽ കാണിക്കും. ഹൈഡ്രജനും ഓക്സിജനും ഇല്ലാത്ത ഒന്നാണ് ആർദ്രത. ആർദ്രത എന്ന് പറയുന്നത് വെള്ളത്തിലുള്ളത് ഒരു ക്വാളിറ്റി അതി കാണിക്കുകയാണ്. അതുണ്ടാവാം രണ്ട് വസ്തുക്കൾ രാസപ്രവർത്തനം കൊണ്ട് രണ്ട് ആറ്റങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുതിയ ഗുണങ്ങൾ പ്രത്യക്ഷപ്പെടാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അറിവ് അങ്ങനെ എന്തെങ്കിലും കൂടിച്ചേർന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അറിവിലെന്താണ്? അത് ഏതൊക്കെ കൂടിച്ചേർന്നാണ് അറിവുണ്ടായത്, ഏതൊക്കെ രാസ തന്മാത്രകളാണ് അതിനുള്ളത്, അത് മനുഷ്യന് കണ്ടെത്താൻ പറ്റും. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും പോലെ അറിവിൽ ഏതൊക്കെ രാസ തന്മാത്രകളും അത് കണ്ടെത്താൻ പറ്റില്ല. ഇനി വൈദ്യുത പ്രവാഹമാണെങ്കിൽ അതിലെന്തൊക്കെ ഫോഴ്സാണ് ഉള്ളത് അറിവിൽ, അങ്ങനെ ഒരു ഫോഴ്സും അറിവിലില്ല. കാരണമായി പറയുന്ന എന്താണോ അതിന്റെ ഒരു സ്വഭാവവിശേഷവും അതിന്റെ ഒരു അംശവും അറിവില്ല. ഇല്ലാത്തതുകൊണ്ട് അതിന് അതുകൊണ്ടാണ് ഉണ്ടായതെന്ന് ശാസ്ത്രത്തിന് തീർത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പോ അവര് ഊഹിക്കുകയാണ് അതുകൊണ്ടായിരിക്കും ഉണ്ടായത്. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം പറയാൻ പറ്റില്ല. അദ്വൈതി എന്താ പറയുന്നത്? അറിവുണ്ടാകുന്നത് നിരുപാധികമായൊരു ജ്ഞാനത്തിൽ നിന്നാണ് അറിവുണ്ടാകുന്നത്. അപ്പൊ നിരുപാധികമായ ജ്ഞാനത്തിൽ നിന്ന് അറിവുണ്ടാകുന്നത് എങ്ങനെ? അന്ധക്കരണം. ഭൗതികമായ സാഹചര്യങ്ങളിൽ അറിവ് ഉണ്ടാകും. അതിന് ഭൗതിക സാഹചര്യം ആവശ്യം. അപ്പൊ അതിനുവേണ്ടി പണ്ടുള്ളവർക്ക് അറിയാൻ മറിഞ്ഞ അറിവിന് ഭൗതികമായ ഒരു സ്വഭാവമുണ്ട്. അറിവ് എങ്ങനെ ഉണ്ടാകുന്നു? അത് ഭൗതികമായൊരു സ്വഭാവം കാണുന്നു. എന്നിട്ട് ഭൗതികമായ പദാർത്ഥങ്ങളുടെ അംശങ്ങളൊന്നും അതിലില്ല, ഭൗതികമായ പദാർത്ഥങ്ങളുടെ ശക്തി വിശേഷങ്ങളൊന്നുമില്ല. ഒന്നും അറിവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്വൈതികൾ കണ്ടുപിടിച്ചത്. അതായത് അദ്വൈതികൾ എന്ത് പറഞ്ഞു? എന്റെ പിന്നിൽ ഒരു നിരുപാധികമായ അറിവുണ്ട്. അറിവിൽ നിന്നേ അറിവുണ്ടാവും, അറിവല്ലാത്ത ഒന്നിൽ നിന്ന് അറിവുണ്ടാവും. പക്ഷെ നിരുപാധികമായ അറിവിൽ നിന്ന് ഈ അറിവ് എങ്ങനെ ഉണ്ടാവും? അതിനാണ് ഒന്ന് പറഞ്ഞത്. എന്താണ് ഉപാധികൾ? ഉപാധിയെല്ലാം ഭൗതികമാണ്. അപ്പൊ നിരുപാധികമായ അറിവിനോട് ഭൗതികമായ ഉപാധികൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന അറിവാണ് നമ്മുടെ അനുഭവത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഉറവിടമുണ്ട്, ഒരു സോഴ്സ് ഉണ്ട്, നിരുപാധികമായ അറിവ്. അപ്പൊ ആ നിരുപാധികമായ അറിവും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഇപ്പൊ ഇരിക്കുന്ന അറിവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അത് ഭൗതികം തന്നെ ബന്ധിപ്പിക്കുന്നത്. അപ്പോ അദ്വൈതിയുടെ ഒരു ഊഹമാണ്. എന്താണ് ഈ അറിവിന് യാതൊരു തരത്തിലുള്ള ഭൗതിക സ്വഭാവവും ഇല്ല, എന്നാൽ അറിവിനെ ഒരു തരത്തിൽ ഭൗതികമായി വ്യാഖ്യാനിക്കാനും കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ അറിവിന്റെ പിന്നിൽ നിരുപാധികമായ ഒരു അറിവുണ്ടാകണം എന്നൊരു ഊഹം, ഊഹം മാത്രമാണ്. പിന്നെ അങ്ങനെ ഒരു ഊഹത്തിനപ്പുറം അങ്ങനെ ഒരു നിരുപാധികമായ അറിവുണ്ടെന്ന് ആർക്കും തെളിയിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, അതൊന്നും സാധിക്കില്ല. ചില ഊഹങ്ങൾ പറയാം, യുക്തികൾ പറയാം, എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റില്ല? തെളിയിക്കാൻ എന്തുകൊണ്ടാ പറ്റാത്തത്? ആ ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റും. കാരണം തെളിവെന്ന് പറയുന്നത് ഭൗതികത്തിന്റെ ഭാഗമാണ്. ഇത് ഭൗതികമല്ല ഇത്. അപ്പോൾ അതിന് ഒരു തെളിവും ഹാജരാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു യുക്തിയിലൂടെ അങ്ങനെ ഒന്നുള്ളത് സമർത്ഥിക്കുന്നു, വ്യാഖ്യാനങ്ങളിലൂടെ സമർത്ഥിക്കുന്നു. പിന്നെ സർവോപരിയായി എന്താണ് അങ്ങനെ ഒന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അദ്വൈതിയുടെ വിശ്വാസം. അപ്പൊ അതിന് അദ്വൈതിക്ക് തന്റെ യുക്തിയിലും തന്റെ വിശ്വാസത്തിലും തന്റെ സിദ്ധാന്തത്തിലൊക്കെ അദ്വൈതിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. ഇങ്ങനെ ബോധ്യമുള്ളവരാണ് അദ്വൈതികളെന്ന് പറയുന്നത്. ആ നിരുപാധികമായ ബോധത്തെ സമർത്ഥിക്കാൻ ഒരു സയൻസും ഇല്ല, ഒരു ഭൗതിക ശാസ്ത്രവും ഒന്നും മതി പറയാൻ പറ്റില്ല. അതങ്ങനെ തന്നെ നിരുപാധികം എന്ന് പറഞ്ഞാൽ തീർന്നു. ബാക്കി വിചാരിക്കും നമ്മൾ കിടന്ന് ഈ വ്യാഖ്യാനിക്കുന്നതും പറയുന്നതും ഓരോരോ ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ച് പറയുമല്ലോ. രജ്ജസർപ്പം പോലെയും വെള്ളവും തിരയും വെള്ളവും പോലെയും ആഭരണവും സ്വർണവും പോലെയും ഒക്കെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? എന്തിനെ കുറിച്ചാ പറയുന്നത്? സോപാധികമായ അറിവിനെ കുറിച്ചാണ്, നിരുപാധികമായ അറിവിനെ കുറിച്ച് അല്ല. അഹന്തയിലൂടെയും ഇതന്തയിലൂടെയും അറിയുന്ന ആ അറിവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ നിരുപാധികമായ അറിവിനെ കുറിച്ചല്ല കൂടെ പറയുന്നത്. അതിനെ അറിയാൻ പറ്റത്തില്ല. അറിയുന്നവൻ പോലും എന്താണ്? സ്വാഭാവികമായ അറിവാണ്. ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആരായി? സ്വാഭാവികമായ അറിവായി. എന്റെ അറിവെന്തായി? സ്വാഭാവികമായ അറിവായി. അപ്പോ അതിനെ പറയും അദ്വൈതിയുടെ സിദ്ധാന്തമാണത്, അങ്ങനെ ഒന്നുണ്ടെന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പറയുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അതിന് പ്രപഞ്ച അതീതമായ അറിവ്, അനുഭവാതീതമായ അറിവ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അതാണ്. അപ്പൊ ഇതോടൊപ്പം അതും മനസ്സിലാക്കിയിരുന്നു. ഇത് രണ്ടും ഗുരു ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് പലയിടത്ത്. അതാണ് പറഞ്ഞിരിക്കുന്നത് അന്തർ ബഹിർവൽ ആസീനം മഹന്തയാന്തർ ബഹിരസ്ഥി യഥേവും ഇതെന്തയ. ഇതെല്ലാം ചേർത്ത് മനസ്സിലാകും ഒരുമിച്ച്. അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായവരും അതിനോടൊരു ബന്ധം. ഈ പറയുന്നിടത്തെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്നിടത്തെല്ലാം ഇതിന്റെ പിന്നിൽ എന്തുണ്ട്? നിരുപാധികമായ ഒരു അറിവിനെ അംഗീകരിച്ചുകൊണ്ടാണ്. ആ അറിവിനെ കുറിച്ചാണ് ഗുരു പറഞ്ഞത്. ഈ അറിവിനെ ഇങ്ങനെ അറിയാനും പിന്നെ ഇതിനെ അറിയാമെന്നൊക്കെ പറയുന്നിടത്ത് ഏതറിവിനെ കുറിച്ചാണ് പറയുന്നത്? സ്വാഭാവികമായ ആനന്ദക്കടൽ പൊങ്ങിത്താനി പായുന്നത് എന്നൊക്കെ പറയുന്നത് എന്നതിനെ കുറിച്ചാണ്? സ്വാഭാവികമായ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായ ഒരു അറിവിനെ കുറിച്ച് അത് ആനന്ദം എന്നൊക്കെ പറയാം. അതിന് അടുത്തെന്ന് പറയുന്ന അതാണ്. അതെല്ലാം പറയാൻ പറ്റും. നിരുപാധികമായ അറിവിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും പറയാൻ പറ്റും. Hmm.